സൂത്രം മുഗ്ധേ അർത്ഥസമ്പത്തി വിശേഷാർത്ഥം. കഥം പുനരർത്ഥസമ്പത്തി ശക്യതേ വക്തം യവതാസുപ്തം പ്രതി തവതക്തം ശ്രുത്യ സദാസ്വമിത്തതാ സമ്പന്നോ ഭവതി ഇതി അത്രസ്തേനോ അസ്തേനോ ഭവതി നീതം സേതം ഹോരാത്ര എത്തരതഃ ന ജര ന മൃത്യു ന ശോകോ ന സുഹൃതം ന ദുഷ്കൃതം ഇത്യാദി. ജീവേഹി സുഹൃദ ദുഷ്കൃതയോ പ്രഭ്യേ സുഹൃത്തു പ്രത്യോ ഉത്പാദനേന ഭവതി. മുച്ഛാസുഹൃത്തോ പ്രത്യോ ദുഃഖിത്തോ പ്രത്യോ വാ സുഹൃത്തേ ബുദ്ധേതി. മുഗ്ധേഹിത്തോ പ്രത്യോ നേ ബുദ്ധേതി. തസ്മാ വാധ്യവശമാ സുഹൃത്തവത് മുഗ്ധേവി. ഇവിടെ പുരുഷ പറയുന്നത് സുഷുപ്തിയിൽ സത്സമ്പത്തി ഒക്കെ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതെല്ലാവരും സ്വീകരിക്കുന്നു. പിന്നെന്താ കാരണം? അവിടെ സുഖിത്വ പ്രത്യയം ദുഃഖിത്വ പ്രത്യയം, സുഖി എന്നുള്ള ബോധം, ദുഃഖി എന്നുള്ള ബോധം, ഇത് രണ്ടുമില്ല. അതിനെന്തോ കാരണം സുഹൃത ദുഷ്കൃതങ്ങൾ ഇവിടെ പ്രാപിക്കുന്നതാണ് അതിന് കാരണം. പക്ഷെ അവിടെ അത് പ്രാപിച്ച സുഹൃത ദുഷ്കൃതങ്ങളുണ്ടെങ്കിൽ, സുഹൃതമുണ്ടെങ്കിൽ സുഖം, സുഖി എന്നുള്ള ബോധം, ദുഷ്കൃതമുണ്ടെങ്കിൽ ദുഃഖി എന്നുള്ള ബോധം വരും. പക്ഷെ ശ്രുതി തന്നെ നിഷേധിക്കുന്നു, ഇന്ന സുഹൃതം ഇന്ന ദുഷ്കൃതം. സുഹൃത്തിയിൽ സുഹൃതമില്ല, ദുഷ്കൃതമില്ല. സുഖി എന്നുള്ള ബോധമില്ല, ദുഃഖി എന്നുള്ള ബോധമില്ല. ഇതെല്ലാം സമ്മതമായ കാര്യമാണ്. സുഖിത്വ പ്രത്യോ ദുഃഖിത്വ പ്രത്യോ ആ സുഷത്തെ വിദ്യയെ. അവിടെ സുഖിത്വ പ്രത്യയമില്ല, ദുഃഖിത്വ പ്രത്യയമില്ല, രണ്ടുമില്ല. ഇത്തരത്തിലുള്ള ബോധ അതീതമായ അവസ്ഥയാണ്. മുഗ്ധനെ നോക്കിയാലോ, ഇവിടെ മുഗ്ധനെന്ന് പറയുമ്പോൾ പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ടു. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടത്തിയിരിക്കുന്ന ആളല്ല, പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ട ആൾ. മുഗ്ധേരിതോ പ്രത്യു നൈവവിദ്യേ പറയുന്നു. മുഗ്ധനും മോഹാലസ്യം പൂർണ്ണമായും മോഹിതനായി കിടക്കുന്നവനും തോ പ്രത്യു നൈവവിദ്യേ. സുഖി എന്നുള്ള ബോധമില്ല, ദുഃഖി എന്നുള്ള ബോധമില്ലെന്ന് പറഞ്ഞാൽ ഒരു ബോധമില്ല. അവരുടെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ബോധം? അത് തന്നെ നേരത്തെ പറഞ്ഞു. പൂർണമായും ബോധരഹിതൻ എന്നുള്ള കാര്യം. നിസ്സജ്ഞത്വ ബോധരഹിതൻ എന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെയുള്ളതിന് വേണം എടുക്കാൻ. അതുകൊണ്ട് അർത്ഥസമ്പത്തി എന്ന് പറയുന്നത് ശരിയല്ല. സൂത്രത്തിലും അങ്ങനെയാണ്, അർത്ഥസമ്പത്തി പൂർണ്ണമായും ബോധരഹിതനായ ഒരുവന് അർത്ഥസമ്പത്തി എന്ന് പറയാൻ പറ്റും. കാരണം ഉറവശി പറയുന്നത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം സത്സ്വരൂപനാണ് താൻ. അങ്ങനെയാണെങ്കിലും സത്സമ്പത്തി എന്ന് പറയാൻ കഴിയില്ല. സത്സ്വരൂപനെന്ന് പറയാം. സുഹൃത്തിയിലാണ് വിശേഷിച്ച് പറയുന്നത് സത്സമ്പത്തി. സ്വരൂപൻ സത്താണെങ്കിലും സത്സമ്പത്തി എന്ന് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? കാരണം ഇവിടെ ജീവഭാവമുണ്ട്. ജീവഭാവം എന്തുകൊണ്ട്? ഉപാധികളെ കൊണ്ട്. ഉപാധികളിലൂടെ ജീവഭാവം എന്ന് പറയുന്നത് എന്താണ്? ഈ ബോധം തന്നെ. ജീവഭാവത്തിലാണ് ഈ ബോധമുള്ളത്. സുഖബോധം, ദുഃഖബോധം എന്ന് പറയുമ്പോൾ എല്ലാ ബോധം, ശരീരബോധം ഉൾപ്പെടെ എല്ലാ ബോധവും ജീവഭാവത്തിലും. അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ഉപാധികളിലൂടെ ബോധതാതാമ്യം സംഭവിക്കുന്നു. അന്ധകരണം ബോധ താതാമ്യം പ്രാപിച്ചിട്ട് അത് ബോധമായി മാറുന്നു. അതോടെ ജ്ഞാനമുണ്ടാകുന്നു. ആ ബോധ താതാമ്യം തന്നെ ശരീരത്തിനും എല്ലാം വരുന്നു. ഇപ്പൊ ശരീരത്തിൽ ചൈതന്യ പത് എന്നുള്ള ബോധമുണ്ടാകുന്നു. ശരീരം ബോധത്തിന് വിഷയമാകുന്നു. ബോധം ഉണ്ടാകുമ്പോൾ ബോധ വിഷയവുമുണ്ട്. ബോധമുണ്ടാകാന്ന് പറഞ്ഞാൽ ആ ബോധം നിത്യ സിദ്ധമാണ്. പക്ഷെ ഉപാധികളിലൂടെ അത് സംഭവിക്കുന്നു. ഉപാധികളിലൂടെ ബോധത്തിന് ഉത്പത്തി വിനാശം സംഭവിക്കുന്നു. ഉപാധികൾ ഉപശമിച്ച പിന്നെ ഈ ഉത്പത്തി വിനാശ സ്വഭാവമുള്ള ബോധം പിന്നെ ഇല്ല. ഉപാധി സാന്നിധ്യത്തിൽ അതുണ്ടാവുന്നു. തലയ്ക്ക് അടിയിട്ടിക്കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ബോധം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ ഉപാധി താതാത്മ്യം സംഭവിക്കുന്നുണ്ട്. അതാണ് സംഭവിക്കുന്നത്. ഉപാധികൾ ബോധ താതാത്മ്യം സംഭവിക്കുന്നത് ഉപാധികളെല്ലാം യോഗ്യമായിരിക്കണം. ഉപാധിക്ക് തകരാറ് വന്നാൽ പിന്നെ ബോധ താതാത്മ്യം സംഭവിക്കും. സ്വച്ഛമായ കണ്ണാടിയിലാണ് പ്രതിഫലനം ഉണ്ടാകുന്നത്. കണ്ണാടി തന്നെ അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രതിഫലനം സംഭവിക്കും. അതുപോലെയാണ് പ്രതിഫലനമല്ല, പക്ഷെ അതുപോലെയാണ് ഈ ബോധ താതാത്മ്യം. ഉപാധികൾ തകരാറായെന്ന് വെച്ചാൽ ഉപാധികളില്ലാത്തതിന് സമമാണ്. കണ്ണാടിയിൽ അഴുക്ക് പിടിച്ചാൽ പിന്നെ കണ്ണാടിയില്ലാത്തതിന് സമമാണ്. ഇപ്പൊ പ്രതിഫലനം സംഭവിക്കുന്നു. അതുപോലെ ഇവിടെയും ഉപാധികൾ, സൂക്ഷ്മ ഉപാധികൾക്ക് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ, തലയ്ക്കടിയിട്ട് കഴിഞ്ഞാൽ ബ്രെയിൻ തകരാറാകും. ബ്രെയിൻ തകരാറായാൽ പിന്നെ അവിടെ അന്ധകരണാദി ഉപാധികൾ പ്രവർത്തിക്കാൻ യോഗ്യമല്ലാതെ അവിടെ പ്രവർത്തിക്കത്തില്ല. അവിടെ ചൈതന്യ താതാത്മ്യം സംഭവിക്കത്തില്ല, ബോധമുണ്ടാകത്തില്ല. അത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് സത്ത്? കേവലമായ സത്ത് മാത്രം ശേഷിക്കും. അപ്പൊ സുഷുപ്തിയിൽ സത്സമ്പത്തി ഒരു തരത്തിൽ സംഭവിക്കുന്നു. മൂർച്ഛയിലും സത്സമ്പത്തി മറ്റൊരു തരത്തിൽ സംഭവിക്കുന്നു. ജാഗ്രതത്തിൽ സ്വസ്വരൂപനാണെങ്കിലും സത്സമ്പത്തി സംഭവിക്കുന്നില്ല. ഇവിടെ ഉപാധികളെല്ലാം നല്ല ആരോഗ്യത്തോടുകൂടിയിരിക്കുന്നു. ഇപ്പോൾ ബോധ താതാത്മ്യം സംഭവിക്കുന്നു. ഇപ്പൊ സത്സമ്പത്തി എന്ന് പറയുന്നത് ബോധ താതാത്മ്യമില്ലാത്ത അവസ്ഥയാണ്. അത് മുഗ്ധാവസ്ഥയിൽ സംഭവിക്കണം എന്നാണ് പൂർവക്ഷി പറയുന്നത്. പൂർവക്ഷിയുടെ പറയുന്നതിന് യുക്തിയുണ്ട്. ഭാഷ്യകാരൻ ഇവിടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ചോദ്യം എന്താണ്? ഉപാധികളുടെ ഉപശമം എന്ന് പറയുന്നത് സുഷുപ്തിയിൽ ഉപാധികളുടെ ഉപശമം നേരത്തെ പറഞ്ഞ വ്യത്യാസമുണ്ട്, അത് ശ്രമം കൊണ്ട് അതെല്ലാം മനസ്സ് വിലയൊക്കെ പ്രാപിക്കുന്നു, എല്ലാം പ്രാണന ഗ്രഹീതമായിരിക്കുന്നു എന്നെല്ലാം പറയുന്നു. അതുപോലെ അല്ല ഇവിടെ സംഭവിക്കുന്നു. പക്ഷെ അതും അല്ലേ, കണ്ണാടിയെ പൊട്ടിച്ചു കളയാം, കണ്ണാടിയിൽ അഴുക്ക് പിടിക്കാം, കണ്ണാടി തന്നെ ഇല്ലാതെ വരാം, എല്ലാം സംഭവിക്കും. എന്തായാലും പ്രതിഫലനം ഉണ്ടാകത്തില്ല. അപ്പൊ പൂർവക്ഷി പറയുന്നു ഇവിടെയും ഉപാധി വിഷമമാണ്, ഒന്നും പ്രവർത്തിക്കുന്നില്ല, എല്ലാം തകരാറിലായി. സുപ്തവ മുഗ്ധേവി കൃഷ്ണസമ്പത്തിരയോ ഭൈവമഹതി. സുപ്തനെ പോലെ തന്നെ മുഗ്ധനിലും കൃഷ്ണസമ്പത്തി എന്ന് വെച്ചാൽ സുഷുപ്തി സംഭവിക്കുന്നുണ്ടോ അതിനെ സംഭവിക്കുന്നു. അർദ്ധസമ്പത്തി, ഈ സൂത്രത്തിൽ പറയുന്ന അർദ്ധസമ്പത്തി, അർദ്ധസമ്പത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കുറേയൊക്കെ ഏകീഭവിച്ചു, കുറെ ഏകീഭവിക്കാതിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഉപാധികൾ എങ്ങനെയോ പ്രവർത്തിക്കുന്നുണ്ട്, എന്നാ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ബോധം കാണും, കുറച്ച് ബോധം കാണത്തില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന രോഗി ചിലപ്പോൾ കുറച്ച് ബോധം കാണും, കുറച്ച് ബോധം കാണത്തില്ല. ഉള്ളറിവുണ്ടെന്ന് പറയും, പുറമേ അറിയത്തില്ല. പക്ഷെ ഇവിടെ മുഗ്ധന ഭാഷകാരൻ ഉദാഹരണം കൊടുത്ത് അങ്ങനെയല്ല, നിസ്സന്നം, അല്പവും ബോധമില്ല, സുഷുപ്തി പോലെ. അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ അർത്ഥസമ്പത്തി, പൂർണ്ണ സമ്പത്തി തന്നെ സംഭവിക്കണമല്ലോ എന്നാണ് ഈ ചോദ്യത്തിന് ഭാഷകാരൻ നേരിട്ടൊരു മറുപടി പറയുന്നില്ല. കുട്ടി പറഞ്ഞതിനെ ആകാം, അങ്ങനെ അല്ലാതെയും ആകാം എന്നൊരു മട്ടിൽ, ഒരു ഒഴുക്കം മട്ടിൽ ഇതിന് മറുപടി പറയുന്നു. ശരി, എന്നാൽ അവിടെ കൃഷ്ണസമ്പത്തിയാണ് എന്നൊരു മറുപടി പറഞ്ഞ പ്രശ്നം തീർന്നു. ഭാഷകാരനത് പറയുന്നില്ല, ബുദ്ധിമാന്മാരങ്ങനെയാണ്. എല്ലായിടത്തും കൊണ്ട് തല വെച്ചു കൊടുക്കത്തില്ല. അവൻ പറയുന്നു അർത്ഥസമ്പത്തി എന്ന് ഞാൻ പറഞ്ഞത് എന്താ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അർത്ഥസമ്പത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വേറെയാണ്. കൃഷ്ണസമ്പത്തി ആണെന്നോ അല്ലെന്നോ രണ്ടുകൂടെ അക്കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. മറിച്ച് എന്താ ചെയ്യുന്നത്? സൂത്രത്തിൽ വന്ന അർത്ഥസമ്പത്തി എന്താണെന്ന് വ്യാഖ്യാനിക്കുന്നു. അത് സാറിന വാദപ്രതിവാദത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. കാരണം ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനനുസരിച്ച് മറുപടി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞ അവസാനം ചെന്ന് ചാടുന്നത് താൻ ഇഷ്ടപ്പെടാത്ത മറുപടിയിലായിരിക്കും, സിദ്ധാന്തത്തിലായിരിക്കില്ല ചെന്ന് വീഴുന്നത്. കാരണം ചോദ്യകർത്താവ് ചോദ്യത്തിലൂടെ ഈ പറയുന്ന ആളിനെ വഴിതിരിച്ചു കൊണ്ടുപോകും. ചാനൽ ചർച്ചകളിലൊക്കെ നോക്കിയാൽ അങ്ങനെയാണ്, ഇയാൾ പറയാൻ വന്ന ഒന്നായിരിക്കും, അവസാനം പറഞ്ഞിട്ട് പോകുന്ന വേറെ ഒന്നായിരിക്കും, വഴിതെറ്റിച്ചു കൊടുക്കും. കാരണം ആ രീതിയിലാണ് ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന ബുദ്ധിമാന്മാർ പെട്ടെന്ന് ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി എന്റെ നിലപാടിതാണെന്ന് പറയും. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ പിന്നെ അടുത്തൊരു ചോദ്യം വരും, അടുത്തൊരു ചോദ്യം വരും, അടുത്തൊരു ചോദ്യം വരും എന്നൊന്നും അറിയാവുന്നു. ഈ സംവാദത്തിന് പോകുന്ന സ്വാമിമാർക്ക് ഈ അബദ്ധം പറ്റാറുണ്ട്. കാരണം ഈ സംവാദത്തിന് വരുന്നവൻ സ്വാമിയെക്കാളും ബുദ്ധിയുള്ളവനാണെങ്കിൽ ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അടുത്ത ചോദ്യം വരും. അതിനെ തുടർന്ന് പറഞ്ഞ അവസാനം സ്വാമിയുടെ കയ്യിൽ നിന്ന് ബ്രഹ്മം കൈവിട്ടു പോകുന്ന സ്വാമി പോലും അറിയിക്കില്ല. അതുകൊണ്ടിവിടെ പിന്നെ നേരിട്ട് മറുപടി പറയാൻ കഴിയുക എന്നുള്ളതാണ് ഒരാൾക്ക് സാമർഥ്യം, അതല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഒരാളുടെ ചോദ്യത്തിനനുസരിച്ച് മറുപടി പറയാൻ പോകുമ്പോൾ ചിലപ്പോൾ അറിയാതെ വഴി തെറ്റിപ്പോകും. അതുകൊണ്ടുകൂടെ ഭാഷകാരൻ ആ ചോദ്യത്തിന് അതാണ് ചോദ്യം ചോദിച്ച് താൻ പറയാൻ ആഗ്രഹിക്കുന്ന മറുപടി പറയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതി. അപ്പോൾ ഭാഷകാരൻ ആ വഴിക്ക് പോകുന്നില്ല. അപ്പം ഇവിടെ എന്താ അർദ്ധസമ്പത്തിയാണോ അതോ കൃഷ്ണസമ്പത്തിയാണോ? വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നു ഇവിടെ ഈ കൃഷ്ണസമ്പത്തി തന്നെയാണ്. പൂർവക്ഷിയുടെ യുക്തി അനുസരിച്ചാണെങ്കിൽ ഇവിടെ ഈ കൃഷ്ണസമ്പത്തി തന്നെ. എന്തുകൊണ്ട്? ബോധമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉപാധി താതാത്മ്യം സംഭവിച്ചിരിക്കുന്നു. ബോധമില്ലെങ്കിൽ താതാത്മ്യമില്ല. അതാണ് അതിൻ്റെ യുക്തി. അങ്ങനെ നോക്കുമ്പോൾ എന്തുവരുന്നു? കൃഷ്ണസമ്പത്തി തന്നെ. പക്ഷെ അങ്ങനെ പറയുന്ന കേൾക്കുന്നവർക്കൊരു അസ്വാഭാവികത തോന്നുന്നു. ഒരു തന്റെ തലക്കിട്ടടിച്ചപ്പോൾ അവന് കൃഷ്ണസമ്പത്തി ഒന്നെന്നൊക്കെ പറയുന്നു എന്ന് പറയുന്നതിനൊരു കേൾക്കുന്നതിനൊരു അസ്വാഭാവികതയുണ്ട്. ഇവിടെ ഭാഷകാരൻ പറയുന്നത് എന്താണ്? നിസലപ്രഹാരം. അതുകൊണ്ട് കൃഷ്ണസമ്പത്തി, പിന്നെ ബോധമില്ല. അപ്പോൾ ആ നിമിത്ത അത്ര ഒരു സുഖമുള്ള കാര്യമില്ല. അത് പണ്ടൊരാൾ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അത് പിന്നീട് കേൾക്കാനും ഇടാവും. ഒരു പുസ്തകം വായിച്ച് ഒരു കുണ്ടലിനി യോഗി ആരുടെ പേര് നിങ്ങൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം, ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പുസ്തകം വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 10-30 വർഷം മുമ്പ് വായിച്ച ഒരു പുസ്തകം, ഇംഗ്ലീഷിലുള്ള ഒരു പുസ്തകം. അതിലെഴുതിയിരിക്കുന്ന ആള് എവിടെയോ മൂടിടിച്ച് വീണ് കുണ്ടലിനി ഉയർന്നെന്നാണ്. അതുപോലെ ഒരു സംഭവമായിപ്പോയിരുന്നു. പിന്നെ വേറൊരാൾ എന്നോട് പറഞ്ഞത് അയാളുടെ മൂലാധാരത്തിൽ കാള കുത്തി കുണ്ടലിനി ഉണർന്ന അന്ന് മുതലേ ഉണർന്നിരിക്കുന്നു എന്നാണ്. എങ്ങനെയോ കാളയുടെ കൊമ്പുണ്ട്. അയാളുടെ പ്രശ്നം ഉണർന്ന കുണ്ടലിനി താഴുന്നില്ല. അതാണ് ഇതുപോലെ ആയിപ്പോയി. ഇവിടെയും എന്താണ് തലയ്ക്കടി കിട്ടിയതും തസ്സമ്പത്. അപ്പൊ ഇവിടെ പൂർവക്ഷിയുടെ യുക്തി അനുസരിച്ച് അത് ശരിയാണ്. ബോധതാതാമ്യം സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെന്താ? ബോധം ഉയരുന്നില്ലെങ്കിൽ പിന്നെ അവിടെ കേവല സത്താ മാത്രമായി സുഷുപ്തി പോലെ സ്ഥിതി ചെയ്യുന്നു എന്ന് സ്വീകരിക്കേണ്ടി വരും. അതിനെല്ലാ വ്യാഖ്യാതാക്കളും അംഗീകരിച്ചുകൊണ്ട് പറയുന്നു അവിടെ മൂർച്ഛയിലും കൃഷ്ണസമ്പത്തിയാണ്. അതാണ് ആന്തരികമായി സംഭവിക്കുന്നതെങ്കിൽ വേറെ നിവർത്തിയില്ല, അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അതിന് വേണമെങ്കിൽ അഭ്യുപഗമ സിദ്ധാന്തം എന്ന് പറയാം. അങ്ങനെ വേണമെങ്കിൽ സ്വീകരിക്കാം. സമയം ഇത് ഭാഷക്കാരല്ല സമയം പൂർവപക്ഷമും ഉന്നയിച്ചത്. ഭാഷക്കാരല്ല പൂർവപക്ഷമും എഴുതി വെച്ചത്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ പൂർവപക്ഷമേ ഉന്നയിക്കാതെ വിടാനല്ല സമയം. അങ്ങനെ ഭാഷക്കാരൻ ഈ പൂർവപക്ഷമേ കൊണ്ടുവരാതെ സിദ്ധാന്തം മാത്രം പറഞ്ഞു പോകാമല്ലോ. അപ്പൊ അവരെ ഉന്നയിച്ചിട്ട് അവരെ ഉത്തരം പറയാതെ സിദ്ധാന്തം മാത്രം പറഞ്ഞാൽ അത് ഭാഷ്യമാകത്തുള്ളൂ. ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കി ഉപപത്തിഭി സൂത്രാർത്ഥോ വർണ്ണിതേ എത്ര ഉപപത്തിഭി പൂർവാക്കിട്ടു പദേ സൂത്രാനുസാരിഭി പദേ സ്വപതാനുജ വർണ്ണ്യന്തേ ഭാഷ്യം ഭാഷ്യവിദോ ഭാഷ്യവിദോ. ഭാഷ്യം വ്യാഖ്യാനം എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്വപദാനുസാരിയായിരിക്കണം, സ്വന്തം സിദ്ധാന്തങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരിക്കണം. പദശ്ചേത പദാർത്ഥോക്തി വിഗ്രഹവും വാക്യയോജന ആക്ഷേപസ്ഥ സമാധാനം, ആക്ഷേപവും സമാധാനവും എല്ലാം വേണം. ഇതെല്ലാം ഉണ്ടായാലേ ഭാഷ്യമാക്കണം. അതുകൊണ്ടാണ് ഭാഷ്യം എന്ന് പറയുന്നത്. ഉത്തരം പറഞ്ഞില്ല, ഉത്തരം പറയുന്നുണ്ടല്ലോ. അതാണ് തുടർന്ന് വരുന്ന ഭാഷ്യ അതിന്റെ സമാധാനമാണ്. നേരത്തെ ഇതിന്റെ ഉത്തരം പറയില്ല, നേരിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞിട്ടില്ലെന്ന് സ്വാമി ഇപ്പോ പറഞ്ഞു. എങ്ങനെ നേരിട്ട് അതിന്റെ ഉത്തരം പറയാത്ത? ഉത്തരം പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അടുത്ത് വരുന്ന ഭാഷ്യത്തിൽ അതിന്റെ ഉത്തരം പറയുന്നു. ഞാൻ പിന്നെ എന്താ പറഞ്ഞത്? പൂർവക്ഷി ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഉത്തരം പറയും. ഉത്തരം പറയുന്നു അത് കണ്ടുകൊണ്ട് വ്യാഖ്യാതാക്കൾ എന്ത് പറയുന്നു? ഇങ്ങനെയാണ് പൂർവക്ഷം, ഇങ്ങനെയാണ് സമാധാനം. എന്നുവെച്ചാൽ ഇതൊരു ചാനൽ ചർച്ചയാണ് ഇവിടെ. തസ്മാത് ഉപാധ്യപശമാ സുഷുപ്തവത് മുഗ്ധേവി കൃഷ്ണസമ്പത്തിരേവ ഭവതും അർഹതി നാർത്ഥസമ്പത്തി. ഉപാധ്യപശമാ സുഷുപ്തവത്, സുഷുപ്തനെ പോലെ തന്നെ മുഗ്ധനും എന്താണ്? കൃഷ്ണസമ്പത്തിരേവ നാർത്ഥസമ്പത്തി എന്ന് പറയുമ്പോഴേ നാത്ര ഉച്ചത അത്ര ഉച്ചത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലും അർത്ഥം കൊടുക്കാം. എങ്ങനെ? അസ്മാഭി അങ്ങനെ പറയാം, അല്ലെങ്കിൽ എങ്ങനെ പറയാം? എന്നും പറയാം. കൈശ്ചിത് ഉച്ചത്, അല്ലെങ്കിൽ വിദ്വദ്ധി ഉച്ചത്. ഇവിടെയൊക്കെ ചില സൂത്രപ്പണികളുണ്ട്, പലതരത്തിലും അർത്ഥം കൊടുക്കാം. ഇത് പലതരത്തിലും വ്യാഖ്യാനിക്കാം. നബ്രൂമോ മുഗ്ധേ അർത്ഥസമ്പത്തിർ ജീവസ്യ ബ്രഹ്മണ ഭവതി. ഇന്ന് ഞാൻ എന്താണോ മുഗ്ധേ അർത്ഥസമ്പത്തി ജീവസ്യ ബ്രഹ്മണ ഭവതി എന്ന ബ്രൂമഹ അർത്ഥസമ്പത്തി ജീവന് ബ്രഹ്മവുമായി അർത്ഥസമ്പത്തി ഭവിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ജീവന് ബ്രഹ്മവുമായി അർത്ഥസമ്പത്തി ഭവിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെന്താ പറയുന്നത്? അത് പറയാം. എന്താണ് ന ബ്രഹ്മഹ മുഗ്ധേ അർത്ഥസമ്പത്തി ജീവസ്യ ബ്രഹ്മണ, ജീവസ്യ ബ്രഹ്മണ അർത്ഥസമ്പത്തി ഭവതീതി നാം ബ്രഹ്മ. ഇപ്പോ അർത്ഥസമ്പത്തിയെ വ്യാഖ്യാനിച്ചത് മുമ്പ് വ്യാഖ്യാനിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കിത്തരാം. എന്താണ് അർത്ഥസമ്പത്തി എന്ന് പറഞ്ഞത്? അല്ല, പിന്നെന്താ പറയുന്നത്? കൃഷ്ണസമ്പത്തിയാണ് എന്ന് പറയുന്നില്ല, അതും പറയുന്നില്ല. പിന്നെന്താ പറയുന്നത്? കിം ദർഹി അർദ്ധേന സുഷുപ്തപക്ഷസ്യ ഭവതി മുഗ്ധത്വം. അർദ്ധേന അവസ്ഥാന്തരപക്ഷസ്യ ബ്രഹ്മ. പകുതി സുഷുപ്തപക്ഷത്തോടും പകുതി വേറൊരു പക്ഷത്തോടും ചേർന്നിരിക്കും. അർത്ഥസമ്പത്തി എന്ന് പറഞ്ഞു പകുതി ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഉറക്കം പോലെ തന്നെ, പകുതി നോക്കിക്കഴിഞ്ഞാൽ വേറൊന്നും ഇല്ല. അതാണ് അർത്ഥസമ്പത്തി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സൂത്രത്തിൽ പറയുന്ന അർത്ഥസമ്പത്തിയുടെ അർത്ഥം അതാണ്. അവന് സുഷുപ്തപക്ഷസ്യ ഭവതി മുഗ്ധത്വം അർത്ഥേന. ഇവിടെ മുഗ്ധത എന്ന് പറയുന്നത് മോഹാലസ്യ പെട്ടുകിടക്കുക എന്ന് പറയുന്നു. സുഷുപ്തപക്ഷവുമായിട്ട് പകുതി യോജിക്കും. സുഷുപ്തസ്യ ഭവതി അർത്ഥേന. ഇവിടുത്തെ കക്ഷി എന്ന് പറയുന്നത് ബോധം കെട്ടവനാണ്. എന്നിട്ട് പകുതി അവസ്ഥ സുഷുപ്തനാണ്. അവസ്ഥാന്തരപക്ഷ അർദ്ധേന അവസ്ഥാന്തരപക്ഷസ്. പകുതി എടുത്തു കഴിഞ്ഞാൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി മൂന്നിൽ നിന്നും വേറിട്ടൊരവസ്ഥ, അതാണ് മുഗ്ധനുള്ളത്. മറ്റൊരവസ്ഥ അത് അങ്ങനെ ഒരവസ്ഥ കൂടെ കൽപ്പിക്കുക. അപ്പോൾ പകുതി പകുതിയായി അത് പറയുന്ന ദർശ്യത്തേജ മോഹസ്യ സ്വാഭീന സാമ്യ വൈഷമ്യം പറയും. ഞാൻ സുഷുപ്തിയും ബോധത്തെയും രണ്ടും തമ്മിലുള്ള സാമ്യവും വൈഷമ്യവും സാധർമ്മ്യവും വൈധർമ്മ്യവും രണ്ടും നേരത്തെ പറഞ്ഞല്ലോ എന്നാ. അതാണ് പകുതി പകുതി എന്ന് പറഞ്ഞു. ദർശ്യതേജ മോഹസ്യ സ്വാഭീന സാമ്യ വൈധർമ്മ്യേ പകുതി പകുതി ദർശിതം. മോഹവും സ്വഭവവും തമ്മിലുള്ള സാമ്യവും വൈധർമ്മ്യം എന്താണ്? ദ്വാരം ചെയ്തത് മരണസ്യ. ഇനി മോഹം എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ള ഒരു വഴിയാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം, എപ്പോഴും സംഭവിക്കണമെന്നില്ല, സംഭവിക്കാം. നല്ല അടിയാണ് കിട്ടുന്നതെങ്കിൽ മരിക്കും. ആദ്യം ബോധം കെടുന്നു, പിന്നെ മരിക്കുന്നു. യഥാസ്യ സാവശേഷം കർമ്മഭൂതി തഥാ വാങ് മനസ്സേ പ്രത്യാകച്ചത. പക്ഷെ അവന് കർമ്മം ശേഷിക്കുന്നുണ്ടെങ്കിൽ വാക്കും മനസ്സുമില്ല, ശരീരത്തെ തിരിച്ചു വരുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ സുഷുപ്തി എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് മരണത്തിലേക്കുള്ള വഴിയല്ല, അത് ജാഗ്രതത്തിന് വേണ്ടിയുള്ളതാണ്. മോഹം അങ്ങനെയല്ല, ചിലപ്പം നേരെ മരണത്തിലേക്ക് വഴിയാവും. വ്യത്യാസമുണ്ടല്ലോ എന്നാണ്. യഥാസ്യ സാവശേഷം കർമ്മഭവതി, ഇപ്പോഴാണ് കർമ്മം ശേഷിക്കുന്നത്. തഥാ വാങ് മനസ്സേ പ്രത്യാകച്ച്, വാക്കും മനസ്സും എല്ലാം പിടിച്ചു വരും, ഉണർവിലേക്ക് വരുന്നു എന്നർത്ഥം. യഥാതു നിരവശേഷം കർമ്മഭൂതി തഥാ പ്രാണ ഊഷ്മണവും അപഗച്ഛത. നിരവശേഷം കർമ്മഭൂതി, കർമ്മം അല്പവുമില്ല, ശേഷിക്കുന്നില്ല. നിരവശേഷം അവശേഷരഹിതമായിത്തീരുന്നു, ബാക്കിയില്ലാതെ വരുമ്പോൾ. തഥാ പ്രാണ ഊഷ്മണവും അപഗച്ഛത, പ്രാണനും ഊഷ്മാവും ശരീരത്തിലെ ഉഷ്ണവും അത് ജീവന്റെ അടയാളമാണ്. അപഗച്ഛത പോകുന്നു. അപ്പോൾ വ്യത്യാസം, അപ്പോൾ ഈ വ്യത്യാസത്തെ ഒന്ന് മരണത്തിലേക്ക് പോകുന്നു, പോകാം, ഒന്നങ്ങനെയല്ല, അങ്ങനെയൊരു വ്യത്യാസമില്ല. മൂർച്ഛിതന്റെ ശരീരത്തിൽ സ്പർശിച്ചാൽ പ്രാണനും ഉഷ്ണവും ചിലപ്പോൾ കാണത്തില്ല, ചിലപ്പോൾ കണ്ടെന്ന് വരും. സുഷുപ്തി അങ്ങനെയല്ല, അത് നേരത്തെ പറഞ്ഞു, ഇവിടെ ക്രമമായി ഉറക്കം വലിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളെ കണ്ടുകൊണ്ടാണ് ബാഹ്യമായി കാണുന്ന വ്യത്യാസം മാത്രമല്ല, കർമ്മശേഷം എന്ന് പറയുന്നത് ബാഹ്യമായി കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കർമ്മശേഷം ഉണ്ടെങ്കിൽ, കർമ്മാവശേഷിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരും, അതില്ലെങ്കിൽ തിരിച്ചു വരും. അത് പ്രത്യക്ഷമായി കാണുന്ന കാര്യമില്ല. അതുപോലെ ചൂട് നോക്കുന്നതുപോലെ തൊട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല ഇവന് കർമ്മശേഷം ഉണ്ടോ എന്ന്. മരിച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റും. ഈ ശരീരത്തിൽ തുടരുന്നതിനുള്ള കർമ്മമില്ല എന്ന് തീരുമാനിക്കാം. അപ്പൊ ഇങ്ങനെ ചില വൈലക്ഷണ്യങ്ങൾ വ്യത്യാസങ്ങളുണ്ട് രണ്ടും തമ്മിൽ. പകുതി സുഷുപ്തിയും പകുതി മറ്റൊരവസ്ഥ, ജാഗ്രത സ്വപ്ന സുഷുപ്തിയും ഒന്നും വേറിട്ടാണ്. ഇത് രണ്ടിനെയും കൂടെ ചേർത്തുകൊണ്ടാണെന്ന് പറയുന്നത് മുഗ്ധാവസ്ഥ എന്ന് പറയുന്നത്. തഥാ പ്രാണോഷ്മണം ഉപകരിച്ചത്. ശരി, അപ്പോൾ എന്താണ്, അങ്ങനെയാണെങ്കിൽ പറയുക ഇത് കൃഷ്ണസമ്പത്തിയാണ്. അത് ഭാഷകാരൻ പറയുന്നു ഇങ്ങനെയാണ്, അതുകൊണ്ട് തസ്മാത് അർത്ഥസമ്പത്തിയും ബ്രഹ്മവിധ ഇച്ഛന്ത്. ബ്രഹ്മവിത്തുക്കൾ ബ്രഹ്മതത്വത്തെ അറിയുന്നവർ. ഇവിടെ ബ്രഹ്മതത്വത്തെ അറിയുന്നവർ എന്ന് പറഞ്ഞാൽ സസമ്പത്തി പോലെയുള്ള കാര്യങ്ങൾ അറിയുന്നവർ. സസമ്പത്തി അറിയുന്നവനാണ് ബ്രഹ്മത്തെ അറിയുന്നത്. സുഹൃത്തിയിൽ സസമ്പത്തി അറിയാത്തവൻ ബ്രഹ്മവിത്തല്ല, അവൻ ബ്രഹ്മത്തെ അറിയുന്നില്ല. അപ്പോൾ സസമ്പത്തി അറിയുന്നവനാണ് ബ്രഹ്മവിത്തുക്കൾ. അവരെന്താ പറയുന്നത്? അർദ്ധസമ്പത്തി എന്ന് പറയും സുഹൃത്തി. അതാണ് ബ്രഹ്മവിത്തഹ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ആരെയാ ഉദ്ദേശിച്ചത്? സുഷുപ്തിയിലെ സത്സമ്പത്തി അറിയുന്നവർ തന്നെയും പറയാം തന്നെയാണ് ശ്രുതി. സൂത്രകാരൻ സൂത്രകാരനോടെ പ്രയോഗിച്ചത് എന്താണോ അർത്ഥസമ്പത്തി. സൂത്രകാരൻ ബ്രഹ്മവിത്താണ്. സൂത്രകാരൻ പറയുന്ന എന്താണ്? അർത്ഥസമ്പത്തി എന്നാണ് പറയുന്നത്. അപ്പൊ അർത്ഥസമ്പത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പകുതി സുഷുപ്തിയും പകുതി മറ്റൊരവസ്ഥയുമായിട്ടുള്ള ഒരവസ്ഥ, അത് എടുത്തുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് സൂത്രകാരൻ അർത്ഥസമ്പത്തിനെ പറയുന്നുള്ളൂ, കൃഷ്ണസമ്പത്തി എന്ന് പറയുന്നില്ല എന്നാണ്. കൃഷ്ണസമ്പത്തി എന്ന് പക്ഷെ പൂർവക്ഷി പറയുന്ന എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൂടാന്നാണ്. പക്ഷികാരൻ പറയുന്ന സൂത്രകാരൻ പറയുന്നത് അർത്ഥസമ്പത്തി, അതിന്റെ അർത്ഥം ഇതാണ്. അതുകൊണ്ട് അർത്ഥസമ്പത്തി എന്ന് പറയുന്നതിനെ വിട്ടിട്ട് കൃഷ്ണസമ്പത്തി എന്ന് അവിടെ ഭാഷകാരൻ പറയുന്നില്ല. വേണ്ടി വന്നാൽ വ്യാഖ്യാനിക്കാം ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് വ്യാഖ്യാതാക്കളല്ല എന്ന് പറയുന്നു. അർത്ഥസമ്പത്തി എന്ന് പറഞ്ഞാൽ അത് കർമ്മത്തിന്റെയും ബാഹ്യമായ ചേഷ്ടകളുടെയും മരണം തുടങ്ങിയവയൊക്കെ ആശ്രയിച്ച് പറയുന്നുണ്ട്. തത്വത്തിൽ അത് കൃഷ്ണസമ്പത്തി തന്നെ. സുഹൃത്തി പോലെ തന്നെ ബോധശൂന്യത എന്ന് പറഞ്ഞു അവിടെ കൃഷ്ണസമ്പത്തിയാണ് എന്ന് വ്യാഖ്യാനിക്കാതുകൊണ്ട് തെറ്റില്ലെന്നാണ്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് യുക്തിയുണ്ട്. ഭാഷകാരൻ അങ്ങനെ പറയുന്നു, നേരിട്ട് പറയുന്നില്ല, പറയാതെ പറയും എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അതുകൊണ്ട് അർത്ഥസമ്പത്തിയും ബ്രഹ്മവിധ ഇച്ഛന്തി. സൂത്രകാരൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അർത്ഥസമ്പത്തിയാണ്. അർത്ഥസമ്പത്തി എന്ന് പറയുന്നത് തന്നെ സത്തിന്റെ നിലയിലല്ല, മറ്റ് ബാഹ്യമായിട്ടുള്ള നിലയിലാണ്, ആരോപിതമായ നിലയിലാണ് പറയുന്നത്. അടുത്ത് യത്തുക്തെന്ന പഞ്ചമി കാചിത അവസ്ഥ പ്രസിദ്ധ. നേരത്തെ പറഞ്ഞു ശ്രുതിയിലോ സ്മൃതിയിലോ ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്നു. ഇതല്ലാതെ മറ്റൊരവസ്ഥ, പിന്നെ ഇത് മുഗ്ധാവസ്ഥ. ഒരു നാലാമതൊരവസ്ഥ, അഞ്ചാമത്തൊരവസ്ഥ പ്രസിദ്ധ അസ്ഥി. അങ്ങനെ പറയാൻ വേണ്ടി അങ്ങനൊരവസ്ഥ ഇല്ല എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞത് ചതുർത്ഥി എന്നാണ്. ശരീര തപസ്സൃതി എന്ന് പറയുമ്പോൾ മരണം, അതായത് പഞ്ചമി, മരണത്തെ കൂടെ ഒരവസ്ഥ ഏറ്റെടുക്കാം. അപ്പൊ നാലായി, പിന്നെ അഞ്ചാമത്തെ, അങ്ങനെ ഒന്നില്ല. അപ്പൊ ഇവിടെ ഭാഷകാരൻ ഇനി നാലാമതൊരവസ്ഥ വേണമെങ്കിൽ തുര്യാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ഭാഷകൻ അങ്ങനെ ഒരു തുര്യാവസ്ഥ നാലാമതൊരവസ്ഥയായി പറയുന്നുണ്ട്, അല്ലെങ്കിൽ അഞ്ചാമതൊരവസ്ഥയായിട്ട് മരണത്തെ പോലും എടുത്തു. അത് ഭാഷകാരന്റെ അഭിപ്രായത്തിൽ തുര്യം എന്ന് പറയുന്നത് നാലാമത്തെ നടത്തുന്നുണ്ടെങ്കിൽ അത് നാലാമത്തെ അവസ്ഥ അല്ല എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തുര്യത്തെ എടുത്തത്. എന്നാൽ ലോകപ്രസിദ്ധമല്ല, അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. ഭാഷകാരൻ പറയുന്നത് എന്താണോ, ലോകർക്കറിയില്ല, അതുകൊണ്ട് തുര്യത്തെ നാലാമത്തെ അവസ്ഥ പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് തുര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, പക്ഷെ ലോകർക്കറിയില്ല, അതുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് മൂന്നായിട്ടുണ്ടെന്നില്ല. ലോകപ്രസിദ്ധമാണല്ലോ. തുര്യം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമല്ല, അതുകൊണ്ട് പറഞ്ഞില്ല. എല്ലാവർക്കും അറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്നു, ലോകപ്രസിദ്ധമല്ല, അതുകൊണ്ട് പറഞ്ഞില്ല. എന്തു പറഞ്ഞൂടി? അതാണ് അറിയുന്നത്. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുന്നു, പറയുന്നത് ശ്രദ്ധിച്ചല്ലേ ഇരിക്കുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അതിന്റെ കാരണം. അതിനെ അവസ്ഥയായിട്ട് കൂട്ടിയിട്ടില്ല, സുര്യത്തിന് ഒരു അവസ്ഥയായിട്ട് കൂട്ടിയിട്ടില്ല. എന്തുകൊണ്ടില്ലെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതില്ലെന്ന് പറയും, അത് ഇവിടെ പറയാത്ത കാരണം അത് ലോകപ്രസിദ്ധമായ അവസ്ഥയല്ല. ലോകപ്രസിദ്ധമായ അവസ്ഥ ഏതാണ്? ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. അതിനോട് പറയുന്നു എന്ന് പറയാം, പക്ഷെ അതല്ല എന്നാണ് പറയുന്നത്. ലോകപ്രസിദ്ധം എന്നൊരു പറഞ്ഞ് അല്ല, അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയെ ഭാഷകാരൻ പരിഗണിക്കുന്നില്ല. ഒരവസ്ഥയായിട്ട് അതിനെ തുര്യമില്ലെന്നുണ്ട്, അതിനെ ഒരു അവസ്ഥയായിട്ട് ഇവിടെ ഭാഷകാരൻ പരിഗണിച്ചില്ല. അതാ കാരണം. കാരണം അവിടെ പറഞ്ഞു, അതായത് കാചിത്ത അവസ്ഥ ശ്രുതവും സ്മൃതവും ആ പ്രസിദ്ധ അവസ്ഥ. ശ്രുതിയിലും സ്മൃതിയിലും പോലും അങ്ങനെ ഒരു അവസ്ഥ പ്രസിദ്ധമല്ലെന്നാ പറയും. ഏത്? തുര്യം, തുര്യാവസ്ഥ. അപ്പോ ഭാഷകാരൻ പറയുന്നത് ലോകപ്രസിദ്ധമായ അവസ്ഥ മാത്രമല്ല, ശ്രുതിയിലോ സ്മൃതിയിലോ പ്രസിദ്ധമായ അവസ്ഥയും കൂടെ ഇവിടെ എടുത്തിരിക്കുകയാണ്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ എന്ന് പറയുന്നത് ലോകപ്രസിദ്ധവുമാണ്, ശ്രുതിയിലും സ്മൃതിയിലും പ്രസിദ്ധവുമാണ്. ഇവിടെ ശ്രുതിയിൽ എത്രയോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, സ്വപ്നത്തെക്കുറിച്ച്, സുഷുപ്തിയെക്കുറിച്ച്, ജാഗ്രതത്തിനെ കുറിച്ചും. അപ്പൊ ശ്രുതിയിൽ പ്രസിദ്ധമാണെങ്കിലും പറയാമായിരുന്നു. പറയുന്നു അങ്ങനെ ഒരവസ്ഥ, അഞ്ചാമത്തെ ഒരവസ്ഥ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, മരണം. ഈ നാലും കഴിഞ്ഞ് അഞ്ചാമത്തെ ഒരവസ്ഥ നമ്മൾ ധരിച്ചിരിക്കുന്ന പോലെ ശ്രുതിയിലുമില്ല, സ്മൃതിയിലുമില്ല. പിന്നെ ലോകത്തിന്റെ കാര്യം പറയാനുള്ളൂ. വേറെ ഒരവസ്ഥ എടുക്കുന്നില്ല, നാലവസ്ഥയുള്ളൂ എന്നാണ് ഇവിടെ തീർത്തും പറയുന്നത്. അപ്പൊ പൊതുവേ അത് വേറിട്ടൊരവസ്ഥയാണ് എന്നുള്ള രീതി ഭാഷകാരൻ സ്വീകരിച്ചിട്ടില്ല. ഔദ്യോഗിക സമാധിയോ സമാധി ഭാഷകാരൻ നിഷേധിക്കുന്നുണ്ടല്ലോ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, സമാധി, അത് വിട്ടു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് വരുന്നത് മരണം. ഇതല്ലാതെ ഇനിയൊരവസ്ഥ സമാധിയില്ല. അത് അതിനകത്ത് പരിഗണിച്ചുകൂടെ എന്ന് ചോദിച്ചാലോ? അതും ലോകപ്രസിദ്ധമല്ല. അത് ഈ അർത്ഥത്തിലല്ല, സ്മൃതിയിലോ സ്മൃതിയിലോ ഇതിലുണ്ട്, പക്ഷെ സാധാരണ ലോകത്തില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ല. രണ്ടിനെ രണ്ടർത്ഥത്തിലെടുക്കുക. ഒരെണ്ണത്തിലെ ലോകപ്രസിദ്ധം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ലോകപ്രസിദ്ധം എടുക്കുക. അങ്ങനെയല്ലല്ലോ പറയുന്നത്. അങ്ങനെ ഒരവസ്ഥ ശ്രുതിയിലോ സ്മൃതിയിലോ പ്രസിദ്ധമല്ല, അതുകൊണ്ട് ഇവിടെ പരിഗണിക്കുന്നില്ല. ഇപ്പൊ സമാധി പ്രസിദ്ധമല്ലേ? അതെ. അവനതിനെ പരിഗണിക്കണ്ടേ? അതിനെ സുഷുപ്തി ആയിട്ട് പരിഗണിക്കാം. അതിനെ സുഷുപ്തിയിൽപ്പെടുത്താം. അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മുടെ സമാധി എന്ന് പറയുന്നത് സാധാരണ അവിടെ എത്തിച്ചേരുന്ന തന്നെ, അത് ഇരുന്നുകൊണ്ട് എത്തിച്ചേരുന്നു എന്നുള്ളതേ ഉള്ളു. കിടക്കണമെന്നില്ല, പരിശീലനം കൊണ്ട് ഇരുന്നുകൊണ്ട് അവിടെ എത്തിച്ചേരും. അഭ്യാസം വേണം, അങ്ങനെ വേണം വീട്. അല്ലെങ്കിൽ ഭാഷകാരം പറയുന്നതനുസരിച്ച് മനസ്സിന്റെ ഒരവസ്ഥ, മനസ്സിന്റെ തന്നെ ഒരവസ്ഥയാണ് എന്നുവെച്ചാൽ സമാധിയിൽ ജ്ഞാനം ഉണ്ടായെന്നല്ലേ പറയുക. അല്ലേ? അപ്പൊ സമാധിയിൽ ജ്ഞാനം ഉണ്ടായെങ്കിൽ അത് മനസ്സിന്റെ ഒരവസ്ഥ തന്നെയാണ്. അപ്പൊ അത് ജാഗ്രതത്തിന്റെ ഭാഗമാണ്. സുഷുപ്തിയായിട്ട് എടുക്കാൻ പറ്റില്ല, സ്വപ്നമായിട്ട് എടുക്കാൻ പറ്റില്ല. സ്വപ്നം ഭ്രാന്തിയാണ്. അപ്പൊ സമാധി ഭ്രാന്തി എന്ന് പറയാൻ പറ്റില്ല. സമാധി ശീലിച്ചവൻ കിട്ടിയ ഒരു അവസ്ഥയാണത്, ഒരു ബോധമാണത്. സമാധി ബോധം ഉണ്ടായെന്നല്ലേ പറയുന്നു. അപ്പൊ അതൊക്കെ ജാഗ്രതത്തിന്റെ ഭാഗമായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ പരാമർശിക്കുന്നില്ല. എന്ന് വെച്ചാൽ അതൊരവസ്ഥയായി, അഞ്ചാമത്തെ ഒരവസ്ഥയായി ശ്രുതിയിലോ സ്മൃതിയിലോ പറയുന്നില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ സമാധി ഇല്ലെന്നല്ല. സമാധി ഒരാൾക്ക് എനിക്ക് സമാധി ഉണ്ടെന്നൊരാൾ പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിഷേധിക്കാൻ പറ്റും. ഞാനിപ്പോ തുര്യത്തിലാണ് എന്നൊരാൾ പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതൊന്നും അവസ്ഥയല്ല, അതാണ് ഭാഷകാരൻ വേറിട്ടൊരവസ്ഥയല്ല. അതുകൊണ്ട് പറയുന്നു അങ്ങനെ ഒരു അഞ്ചാമത്തെ അവസ്ഥ ഇല്ല. അപ്പൊ പിന്നെ ഈ മൂർച്ചയോ സ്വാമി, അപ്പൊ ഈ തേ ധ്യാന യോഗ്യത അവശ്യൻ എന്ന് ഈ ക്ഷേതാശതരത്തിൽ പറയുന്നത് അത് ജാഗ്രത ആണ്, ബോധമില്ലേ, കണ്ടു എന്നാണ്, അറിഞ്ഞു എന്നാണ്. അപ്പോൾ ജാഗ്രതത്തിന്റെ ബോധമുള്ള ജാഗ്രതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് മനനം എന്നുള്ള തരത്തിൽ എടുത്താൽ മതിയല്ലേ? ഏതെ ശ്രവണ മനന നിധ്യാസന. അതിപ്പോ സമാധി എന്ത് കണ്ടു ആളാ പറയേണ്ടത് എന്താണെന്നുള്ളത്. ഇവിടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഭാഷകാരം പറയുന്ന രീതി അനുസരിച്ച് പറയുമ്പോൾ ബോധമുണ്ടെങ്കിൽ ഒന്ന് ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നമായിരിക്കുന്നു. കാരണം ബോധമുണ്ടാവണമെങ്കിൽ ഉപാധി വേണം, താതാത്മ്യം സംഭവിക്കുന്നു. അങ്ങനെയൊക്കെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തുരീയ ബോധം ഉണ്ടാകുമെന്ന് പറയുന്നവരും അത് നശിക്കുന്നതാണെന്ന് പറയുന്നത്. നിത്യമല്ലാന്ന് പറയുന്നത് അഹം ബ്രഹ്മേദിയ ധ്യാനം തത്വരീയം. തുര്യം എന്ന് പറയുന്ന ഒരു ഭാനമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അണാജ്ഞാനം നശിച്ചു പോകുന്ന തന്നെയാണ് അദ്വൈതികൾ തുര്യ ഭാനത്തെ അംഗീകരിക്കുന്നവരും പറയുന്നത്. അല്ലാതെ അങ്ങനെ ഒരു ബോധമുണ്ടാകുക നിത്യമായിരിക്കുക എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് വിധാനം സംഭവിക്കുന്നത്. അങ്ങനെ സമാധിയിൽ തുര്യ ബോധമുണ്ടായി ഉണർന്നു വരുന്നു. ഉണർന്നു വെച്ചാൽ ജാഗ്രത ബോധത്തിലേക്ക് വരുമ്പോൾ അത് നഷ്ടപ്പെട്ടു. പിന്നെ എന്താ അതിന്റെ സ്മൃതി ഉണ്ടാവും എന്ന് പറയുന്നു. അത്രയും ശക്തമായ ബോധമായതുകൊണ്ട് ഉണർന്നിരിക്കുമ്പോൾ ഇതുവരെയും ഞാൻ സമാഹിതനായിരുന്നു എന്നുള്ളൊരു സ്മൃതി ഉണ്ടാകും. കാരണം ജാഗ്രതത്തിൽ തന്റെ മുമ്പ് ശിക്ഷിക്കുന്നുണ്ട്, അവനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം, ഞാൻ ഇതുവരെ സമാധിയിലായിരുന്നു, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധമുണ്ടായി എന്നൊക്കെ പറയണമെങ്കിൽ ആ ബോധത്തിലിരുന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ശിഷ്യനില്ലല്ലോ, പുസ്തകം എഴുതാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങോട്ട് വന്ന് പറയുന്ന സമയത്ത് ജഗത്ബോധമുണ്ട്. അങ്ങനെ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമായിപ്പോ. ഒരാൾ പറയുകയാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം സമാധിയില ബോധത്തിൽ ഇരുന്നുകൊണ്ട് ഞാനിപ്പം പുസ്തകം എഴുതുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുസ്തക ബോധം എവിടുന്നു? പേനയെക്കുറിച്ച് എങ്ങനെ ബോധം? അങ്ങനെയൊക്കെ പേര് പറയാൻ ചങ്കൂറ്റമുള്ളവരുണ്ട്. പക്ഷെ അതൊന്നും യുക്തിക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ സ്മൃതി അംഗീകരിക്കുന്നുണ്ട്. അദ്വൈതികളും സമാധിയിൽ ബോധത്തെ സ്വീകരിക്കുന്നുണ്ട്. ജാഗ്രത്തിൽ അതിന്റെ സ്മൃതി സ്മരണയെ സ്വീകരിക്കുന്നുണ്ട്. അത് യുക്തിക്ക് നടക്കുന്ന കാര്യമാണ്, അനുഭവത്തിന് നടക്കുന്ന കാര്യമാണ്. പിന്നെ മണ്ടന്മാരുടെ മുമ്പിൽ എന്ത് വിളമ്പി കൊടുക്കാം? എന്ത് കേട്ടാലും അവർ ഉപ്പ് ചേർക്കാതെ വിഴുങ്ങിക്കൊള്ളും. എല്ലായിടത്തും അതൊന്നും പ്രയോഗിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു നമ്പരാണ്, ചിലയിടത്ത് നടക്കും. സ്വാമിമാരും ഈ നമ്പരുകൾ കൊണ്ട് ജീവിച്ചു പോകുന്നു. അപ്പൊ നമ്പരുകളൊന്നും പൊളിച്ചു കളയാൻ പാടില്ല എന്നാണ്. അപ്പൊ അതൊന്നും ഭാഷകാരനിവിടെ അതൊന്നും അംഗീകരിക്കുന്നില്ല. പറയുന്നു പക്ഷെ ബോധക്കേടുണ്ടല്ലോ, ഒരവസ്ഥ ജാഗ്രത സ്വപ്നം സുഷുപ്തി മരണം ഇതൊന്നുമല്ലാതെ പറയുന്നു. അങ്ങനെ ഒരവസ്ഥ സ്വീകരിക്കാം, സർവ്വസാധാരണമല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. വേണ്ടി വന്നാൽ അങ്ങനെ ഒരവസ്ഥയോടെ സ്വീകരിക്കാം, ഇനി വിരോധമില്ല എന്നാണ്. അനുഭവത്തിലുള്ളതാണല്ലോ, അനുഭവത്തിൽ കൊണ്ട് സ്വീകരിക്കാതിരിക്കാൻ പറ്റും. ഉണർന്നിരിക്കുന്നില്ല, ഉറങ്ങിയിട്ടില്ല, സ്വപ്നം കാണുന്നില്ല, മരിച്ചിട്ടുമില്ല, ഇങ്ങനെ ഒരവസ്ഥയെ സ്വീകരിക്കും. അനുഭവത്തിലുള്ളതും എത്തുക്ത എന്ന പഞ്ചമീകാചിത അവസ്ഥ പ്രസിദ്ധാസ്തി നേരെ പറഞ്ഞില്ല. അഞ്ചാമത്തെ ഒരവസ്ഥ ഇല്ല, ഈശദോഷ ദോഷമില്ല. കഥാചിത്യം അവസ്ഥയിൽ ഞാൻ പ്രസിദ്ധാസ്തി, അത് ലോകപ്രസിദ്ധം അങ്ങനെയല്ല. ലോകപ്രസിദ്ധമല്ല എന്ന് വെച്ചാൽ എല്ലാവരും അനുഭവിക്കുന്ന അവസ്ഥയല്ല, അതാണ് ലോകപ്രസിദ്ധി എന്ന് പറയുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളൊക്കെ ലോകപ്രസിദ്ധമാണ്, കാരണം എല്ലാ ജീവന്മാർക്കും അത് അനുഭവിക്കാൻ പറ്റും. ബോധക്കേടെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും ബോധം കിട്ടിട്ടില്ലാത്തവരെന്നാണ്. എല്ലാവർക്കും തലക്കേടി കിട്ടാറുണ്ടോ? ഇല്ല, കിട്ടുന്നവർക്ക് ബോധക്കേട് അനുഭവിക്കാം, അല്ലാത്തവർക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. എന്താണെങ്കിലും ഒരു ഓപ്പറേഷനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിയായ ബോധക്കേട് എന്നുള്ള അവസ്ഥ അനുഭവിക്കും, അത് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കഥാചിത്യം കഥാചിത് ഭവതി എന്നാണ്, ചിലപ്പോൾ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് കഥാചിത്യം, ചിലപ്പോൾ സംഭവിക്കുന്നു. ഈ അവസ്ഥ എന്ന പ്രസിദ്ധാസ്യാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഒരവസ്ഥയായി പരിഗണിക്കാത്തത്. പിന്നെ പറയുന്നു ഇനി ശാസ്ത്രപ്രസിദ്ധി ഉണ്ടല്ലോ, ലോകരെല്ലാവരും അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകപ്രസിദ്ധിയും ശാസ്ത്രപ്രസിദ്ധിയും രണ്ടും. നേരത്തെ രണ്ടും പറഞ്ഞു, ലോകപ്രസിദ്ധിയും ജാഗ്രത സ്വപ്നം സുഷുപ്തി, ഇത് മൂന്നും ലോകപ്രസിദ്ധമാണോ ശാസ്ത്രപ്രസിദ്ധമാണോ? അതുപോലെ മുഗ്ധതയോ പറയുന്നു പ്രസിദ്ധാച്ച ഏഷ ലോക ആയുർവേദയോ. സർവർക്കും പ്രസിദ്ധി അല്ലെങ്കിലും ചിലർക്കിതറിയാം, അതാണ് ലോകപ്രസിദ്ധി. ആർക്കും അറിഞ്ഞൂടാന്ന് പറയുന്നില്ലല്ലോ. പിന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ്. മുഹാലസ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചികിത്സ അവർക്ക് കൊടുക്കണം, ഈ കാര്യമൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നു. ലോകത്തിൽ അപ്രസിദ്ധമല്ല, ചിലർക്ക് പ്രസിദ്ധമാണ്. ഇത് പൂർവപക്ഷം സമാധാനം പോലെയാണോ ഈ പറയണേ? സിദ്ധാന്തം തന്നെ രണ്ടു വരികൾ കാതാതിൽക്കീയം അവസ്ഥയിൽ നപ്രസിദ്ധ്യാ സ്യാത്, പിന്നെ പ്രസിദ്ധാദി സംഭവിക്കാം എന്നാണ്. അഞ്ചാമതൊരു അവസ്ഥ സിദ്ധാന്തം തന്നെ പറയുന്നു, പ്രസിദ്ധമല്ലല്ലോ എന്ന് പറഞ്ഞത് പറയുന്നു, അത് അപൂർവമായി സംഭവിക്കുന്നതുകൊണ്ട് അത്ര പ്രസിദ്ധമല്ല. പ്രസിദ്ധ ആശങ്കായ അങ്ങനെ സംഭവിക്കാം എന്നാണ്. പ്രസിദ്ധമല്ലാത്ത അതുകൊണ്ടായിരിക്കും, പക്ഷേ അത് പ്രസിദ്ധമാണ്. ഇവിടെ ചിലർക്കത് പ്രസിദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ സമാധി അതുപോലെ ആയിക്കൂടെ ആകാം, പക്ഷെ ഭാഷകാരൻ പറയുന്നില്ല തന്നെയാണ്. ചിലർക്കത് പ്രസിദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഒരവസ്ഥ കൂടെ പറയാം, ഏതാണ് ആറാമതൊരവസ്ഥയുണ്ട്. പക്ഷെ അങ്ങനെ ഭാഷകാരൻ പറയുന്നു, ഭാഷകാരൻ പരമാവധി ഒരവസ്ഥ കൂടെ പറഞ്ഞു, മരണവും കഴിഞ്ഞൊരവസ്ഥ എന്ന് വെച്ചാൽ അതിനെ ഇതിൽ അന്തർഭവിപ്പിക്കാൻ കഴിയുന്നില്ല. പിന്നെ സമാധി എന്ന് പറയുന്നത് പറയുന്നു ഒരു ബോധമില്ലാത്ത സമാധി, യാതൊരു ബോധമില്ല. അങ്ങനെ ഒരു ബോധമില്ലാത്ത സമാധിയാണെങ്കിൽ പിന്നെ അതിന് സുഷുപ്തി തന്നെ ചേർക്കാം. പ്രത്യേകിച്ച് ഒരവസ്ഥയായി പരിഗണിക്കേണ്ട കാര്യമില്ല, അവിടെ സത്സമ്പത്തി തന്നെയാണ്. അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സമാധി ഉണ്ടോ? അങ്ങനെ ഒരു സമാധി പിന്നെ സാധാരണ ആൾക്കാർ പറയുന്നത് എന്താണ്, കുറച്ച് സമയം ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നല്ലേ പറയുന്നു, ധ്യാനിച്ചുകൊണ്ടിരുന്ന കുറച്ച് സമയം ഒന്നും അറിഞ്ഞില്ല. അങ്ങനെയാണ് പറയുന്നത്. പൊതുവെ സമാധിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. സമാധിയുടെ തെറ്റിദ്ധരിച്ചല്ലേ, അതാ ആ പറയുന്നവരംഗീകരിക്കില്ലല്ലോ. അപ്പോ അത് ചോദിച്ചു, ഇന്ന് ഒരു ചോദ്യം കൂടെ ചോദിച്ചു കഴിഞ്ഞു, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും. യാതൊന്നും അറിഞ്ഞില്ല, ഒന്നും അറിയാതെ എങ്ങനെയിരുന്നു അതെങ്ങനെ? നല്ല സുഖമായിരുന്നു എന്നൂടെ പറയും. അപ്പൊ സുഖത്തെ അറിഞ്ഞിരുന്നു എന്ന് വരും. അപ്പൊ സുഖത്തെ അറിഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥ ആണെങ്കിൽ ഒന്നും അറിയാത്ത അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും അറിയാത്ത അവസ്ഥയല്ല, സുഖത്തെ അറിഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥയാണെന്ന്. സുഖത്തെ അറിഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥയാണെങ്കിൽ അത് ജാഗ്രതത്തിന്റെ ഭാഗമാണ്. അറിവുണ്ടെങ്കിൽ ജാഗ്രതത്തിന്റെയോ സ്വപ്നത്തിന്റെയോ ഭാഗമാണ്. സാധാരണ സമാധിക്കാർക്ക് ഈ ഒന്നും അറിയാതെ പിന്നെ സുഖത്തി ഇരിക്കാന്ന് പറയുന്ന സ്വപ്നമാകാറുണ്ട്. ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഈ സുഷുപ്തിയിലേക്ക് കടക്കാതെ നേരിട്ടൊരു ചാട്ടം ചാട്ടും സ്വപ്നത്തിലേക്ക്. അതെന്തുകൊണ്ടാണ്? കാരണം സമാധി പോവും, അവിടെ നിരതിശയമായ ആനന്ദത്തെ അനുഭവിക്കും. ഇതെല്ലാം സങ്കല്പിച്ചുകൊണ്ടായിരിക്കും. ഇതാണ് എന്റെ ഭാവന. ഈ ഭാവനയ്ക്കനുസരിച്ചാണല്ലോ സ്വപ്നം വരുന്നത്. തന്റെ ആഗ്രഹമാണ് സ്വപ്നമായി പ്രതിഫലിക്കുന്നത്. ഇങ്ങനെ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്നു, ചെന്ന് ചാടുന്ന പെട്ടെന്ന് സ്വപ്നത്തിലായിരിക്കും. അപ്പൊ അവിടെ നിരതിശയമായ ആനന്ദത്തെ അനുഭവിക്കും. തിരിച്ചു വന്നിട്ട് വരും, അവിടെ നല്ല ആനന്ദമായിരുന്നു എന്ന് പറയും. അങ്ങനെയുണ്ട്. അപ്പോ അതിപ്പോ ഉണ്ടോ? അതെങ്ങനെ കാണും? സമാധിയിലല്ലേ അതുണ്ടോ? എപ്പോഴും കാണും. സമാധിയിലത് ഉണ്ടായിരുന്നു, എപ്പോഴും അത് കാണത്തില്ല. സമാധിയിൽ അങ്ങനെയായിരുന്നു, ഇപ്പോൾ അതില്ല. എന്നാലും ആ സുഖമൊന്നും വേറെ തന്നെയാണ്. ഇപ്പോഴും എനിക്കതിൻ്റെ എൻ്റെ ദേഹമൊക്കെ കോരിത്തരിക്കുന്നുണ്ട്. ഏതുപോലെ പുലിയെ കണ്ട് പേടിച്ചതുപോലെയാണ്. പിന്നെ ഒരു വരയിൽ കാണുമല്ലോ, അതുപോലെ ഈ സ്വപ്നത്തിൽ കണ്ടാലും പിന്നെ ഒരു വരയിൽ വരും, കോരിത്തരിക്കും. ഇങ്ങനെ പറയുന്നവരുമുണ്ട്, പലരും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പറഞ്ഞ് അതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയപ്പോ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ട്. അതുവരെ പോകുന്ന കണ്ടുപിടിച്ചിട്ടെന്ന് ചോദിച്ചത് ശിവമൂലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും മനസ്സിലാകും, മറ്റത് പറഞ്ഞാൽ ചിലർക്കെങ്കിലും മനസ്സിലാവും. പറയുന്നതാണെന്ന് മനസ്സിലാവും. അത് ശരിയാണ്. അതും എന്താണ് ആനന്ദത്തെ കുറിച്ച് പറയുന്നത്? മനസ്സിന്റെ അവസ്ഥ തന്നെയാണ് ബോധം, ജാഗ്രതത്തിന്റെ ഭാഗമാണ്. അതൊക്കെ സംഭവിക്കുന്നു, ജാഗ്രതത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നു. ഭാഷകാരം പറയുന്ന അനുസരിച്ച് ബോധമുണ്ടോ ഒന്നുകിൽ ജാഗ്രത ആയിരിക്കുകയാണെങ്കിൽ സ്വപ്നമായിരിക്കും. അത് ജാഗ്രതത്തിന്റെ ഭാഗമാകുന്ന എങ്ങനെ? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോ സന്തോഷം വരുന്നുണ്ട്. അപ്പോ അത് ബ്രെയിനിനെ അത് പ്രവർത്തിപ്പിക്കുന്നു. അതിനനുസരിച്ച് രാസപ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതോടെ സുഖം അനുഭവിക്കുന്നു. അത് കണ്ടു കുടിച്ചാലും ശരി, കഞ്ചാവ് കുടി കഴിച്ചാലും ശരി, ചായ കുടിച്ചാലും ശരി, അവിടെ ഇതന്നെ സംഭവിക്കുന്നു. സുഖവും സന്തോഷമൊക്കെ തോന്നുന്നു. അതെല്ലാം കെമിക്കൽ റിയാക്ഷൻ ബ്രെയിനിൽ സംഭവിക്കുന്നു. അതിനപ്പുറമൊന്നുമില്ല. അതുകൊണ്ട് ഈ അവസ്ഥയും ലോകത്തിലും കുറെയൊക്കെ പ്രസിദ്ധമാണ്, ആയുർവേദ ശാസ്ത്രത്തിനും പ്രസിദ്ധമാണ്. വീണ്ടും ഭാഷകാരം പറയുന്നു, അർത്ഥസമ്പത്തി അഭ്യുപമാച്ച എന്ന പഞ്ചമി ഗമ്യതയ്ക്കനവധ്യം പറയുന്നു. ഇങ്ങനെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, മരണം അവിടെ നിന്ന് ഭാഷകാരൻ ശ്രദ്ധിക്കുന്നു, പറയുന്നു ശ്രദ്ധിക്കുന്നു. എന്നാലും ഈ നാലവസ്ഥയിൽ നിന്ന് അഞ്ചാമതൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല. വേണ്ടി വന്നാൽ മോഹം എന്ന് പറയുന്നതിന് അഞ്ചെന്ന് കണക്കാക്കാം, എന്നാലും അത് കണക്കാക്കുന്നത് ശരിയല്ലെന്നാണ്. എന്തുകൊണ്ട്? അർത്ഥസമ്പത്തി സുഷുപ്തിയോട് ചേരുന്നതാണ്. അർത്ഥസമ്പത്തി എന്ന് പറയുമ്പോൾ ബോധമില്ലല്ലോ, അപ്പോൾ സുഷുപ്തിയോട് ചേർന്നിരിക്കുന്നതാണ്. എന്നാലും അതിനെ പഞ്ചമിയായിട്ട് എടുക്കാൻ പറ്റും, അവസ്ഥ അഞ്ചേ ഉള്ളൂ മരണം എന്ന് പറഞ്ഞാൽ. അതാണ് നേരത്തെ സമാധിയെക്കുറിച്ച് പറഞ്ഞത്. സമാധിയിൽ ബോധമില്ലെന്ന് പറഞ്ഞാൽ അതിനെ ഏതിനോട് ചേർക്കണം? സുഷുപ്തിയോട്. ബോധമുണ്ടെന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിനുണ്ട്, അല്ലെങ്കിൽ സ്വപ്നത്തിനുണ്ട്. ഭാഷകാരം പറയുന്നതനുസരിച്ച് ആണ് പറയുന്ന അർത്ഥസമ്പത്തി അഭ്യുമാണ്. അർത്ഥസമ്പത്തിയെ സ്വീകരിക്കുന്നുണ്ട് എന്നാ പഞ്ചമി ഗണ്യതയ്ക്കാണ്. അതുകൊണ്ട് അഞ്ചാമത്തെ ഒരവസ്ഥ സ്വീകരിക്കുന്നേയില്ല, അങ്ങനെ ഒരവസ്ഥയില്ല. തുരിയും ഇല്ല, സമാധിയില്ല, ഒന്നുമില്ല. ഇതെല്ലാ അനുഭവങ്ങളും ജാഗ്രതത്തിനോടോ സുഷുപ്തിയോടോ ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് തുരിയാവസ്ഥ, അങ്ങനെ ഒരവസ്ഥ ഇല്ല. ജാഗ്ര സ്വപ്ന സുഷുപ്തികളിൽ നിന്ന് വേറിട്ട് അങ്ങനെ ഒന്നില്ല. ശാന്തി ശാന്തി ശാന്തി.